ഇവിടെ ആറാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്തത് സന്യാസസ്തു മഹാബാഹു ദുഃഖം ആപ്തും അയോഗ്യത. യോഗം കൂടാതെ കർമ്മയോഗ അനുഷ്ഠാനം കൂടാതെ സന്യാസം സാധ്യമല്ല. അടുത്ത് അങ്ങനെ യോഗയുക്തനായവൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നു. യോഗയുക്തോ വിശുദ്ധാത്മാ വിചിത്താത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതെ. ഭാഷ്യം യഥാ പുനരയം സമ്യക് ദർശന പ്രാപ്തി ഉപായത്വേന. ഇത് സമ്യക് ദർശന പ്രാപ്തിക്കുള്ള ഉപായമാണ്, മുഖ്യമായ ഉപായമാണ്. യോഗേന യുക്തോ യോഗയുക്തോ, ആ യോഗയുക്തനായവൻ, കർമ്മയോഗത്തോടു കൂടിയവൻ, വിശുദ്ധാത്മാ, അതുകൊണ്ട് തന്നെ ആത്മ അന്തഃകരണം വിശുദ്ധമായവൻ. വിചിതാത്മാ, അതുകൊണ്ട് തന്നെ വിചിത ദേഹു ജിതേന്ദ്രിയസ്ഥ, ദേഹേന്ദ്രിയങ്ങളെ സ്വാധീനമാക്കിയവൻ. വിചിതാത്മാ ജിതേന്ദ്രിയ, ഇവിടെ വിശുദ്ധാത്മ വിചിതാത്മ ആവർത്തിച്ചു വന്നു. അതുകൊണ്ട് പറഞ്ഞു ജിതേന്ദ്രിയ എന്ന് വീണ്ടും വന്നു. അപ്പൊ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും, അപ്പൊ ആദ്യം വിജിത ദേഹം, അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ, ജിതേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതിനെല്ലാം സ്വാധീനത്തിലാക്കിയവൻ. സർവഭൂതാത്മഭൂതാത്മ സർവേഷാം ബ്രഹ്മാദീനാം സ്തംഭപര്യന്താനാം ഭൂതാനാം ആത്മഭൂത ആത്മാ പ്രത്യേകിച്ചേതിനു യസ്യ. സർവഭൂതാത്മ സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും ആത്മാവ് ആയി സ്വയം മാറിയവൻ, അതാണ് സർവഭൂതാത്മ ഭൂതാത്മ. ആദ്യ സർവഭൂതം ഒരുമിച്ചാണ്, സർവഭൂതങ്ങളുടെയും ആത്മാവായി ഭൂതാത്മ മാറിയവൻ, സ്വയം മാറിയവൻ. ഇങ്ങനെ ഒരു ഏതൊരുവന്റെ ആത്മാവാണോ സർവഭൂതങ്ങളുടെയും ആത്മാവായി മാറിയത്, അതുകൊണ്ടാണ് സർവഭൂതാത്മ ഭൂതാത്മ എന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത്. സർവഭൂതാത്മ ഭൂതാത്മ, ഇവിടെ ഭൂതാത്മ എന്ന് പറഞ്ഞത് ആത്മഭൂതമായ ആത്മാവോടുകൂടി സർവഭൂതങ്ങളുടെയും സ്വരൂപം തന്നെ ആയിത്തീരുന്നു സ്വന്തം ആത്മാവ്. അങ്ങനെയുള്ള സർവഭൂതാത്മ ഭൂതാത്മ, അതാണ് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത്. സർവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാദീന സ്തംഭപര്യന്താണ്, സ്തംഭം എന്ന് വെച്ചാൽ പുൽക്കൊടി, ബ്രഹ്മാവ് തുടങ്ങി പുൽക്കൊടി വരെയുള്ള ഭൂതാന പ്രാണികളുടെയും ആത്മഭൂത ആത്മാ പ്രത്യേകിച്ചേതനോ യസ്യ, അതിൻ്റെ എല്ലാം ആത്മാവ് സ്വന്തം ആത്മാവ് തന്നെയായി മാറി. സർവഭൂതാത്മഭൂതാത്മ, അതുതന്നെ വിശദീകരിക്കുന്ന സമ്യക് ദർശി. സമ്യക് ദർശി സർവത്ര സമദർശി, സ തത്രയും വർത്തമാനോ, അങ്ങനെ ഇരിക്കുന്നവൻ ലോകസംഗ്രഹായ കർമ്മകുറുവന്നപി, തത്വജ്ഞാനിയായി കർമ്മയോഗിയുമാകാം ആരായണം. അങ്ങനെ ഇരുന്നു കൊണ്ട് ലോകസംഗ്രഹായ കർമ്മകുറുവൻ, ലോകസംഗ്രഹം കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ന ലിപ്യതേ ന കർമ്മപര ബദ്ധ്യതേ ഇത്യർത്ഥ, അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഇതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം. കുറുവൻ അഭി നലിപ്യതേ, ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല, ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ഇവിടെ അർജുനനെ എപ്പോഴും പ്രേരിപ്പിക്കുന്നതും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അർജുന സ്വയം പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? പ്രവൃത്തി ഒരിക്കലും മോക്ഷത്തിന് തടസ്സമല്ല. കുറുവന്നപി നനിപ്പിലി, ചെയ്തുകൊണ്ടിരുന്നാലും ആ പ്രവൃത്തി അവനെ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. മാത്രമല്ല കർമ്മം കൂടിയേ കഴിയും. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ദുഃഖം ആപ്തം അയോഗ്യത, യോഗം കൂടാതെ കർമ്മയോഗം കൂടാതെ ഒരിക്കലും സന്യാസം സാധ്യമല്ല എന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഒരാൾ പരിവ്രാജ്യം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച് അതിനുശേഷം അയാൾ കർമ്മം ചെയ്യേണ്ടി വന്നാലും, ചിത്തശുദ്ധിക്ക് വേണ്ടി അയാൾ കർമ്മം ചെയ്യേണ്ടി വന്നാലും അത് ചെയ്തു തന്നെ തീരണം. സന്യാസം ഒരാൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ചിത്തശുദ്ധി വരത്തില്ല. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായി സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാലും ആന്തരികമായ ആ സന്യാസ നിഷ്ഠയ്ക്ക് വേണ്ടി ഒരാൾ കർമ്മയോഗം ചെയ്തേ തീരൂ. അങ്ങനെ ചെയ്യുന്നവനും ഒരിക്കലും ആ കർമ്മഫലം ബന്ധിക്കുന്നില്ല. യോഗയുക്ത, യോഗയുക്തനായവനും കർമ്മയോഗത്തോടുകൂടിയവൻ വിശുദ്ധാത്മാ, വിശുദ്ധമായ അന്ധകരണത്തോടുകൂടിയവൻ വിജിതാത്മാ, കർമ്മേന്ദ്രിയങ്ങളെ സ്വാധീനമാക്കിയവൻ ജിതേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയങ്ങളെ സ്വാധീനമാക്കിയവൻ സർവഭൂതാത്മ ഭൂതാത്മാ, സർവഭൂതങ്ങളുടെയും ആത്മാവായ സ്വരൂപത്തോടുകൂടിയവൻ കുറുവൻ നബി. കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും നലിപ്യതേ, കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ ൃശൻ ദിഘ്രൻ അശ്നൻ ഗൻ സ്വപൻ ശ്വസൻ പ്രളപൻ വിസർജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. നചാസു പരമാർത്ഥത കരോതി, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിന് അവൻ പ്രവർത്തിക്കുന്നില്ല. അത നൈവ കിഞ്ചിത് കരോമീരി അവന്റെ ഭാവം എന്താണെന്ന് പറയുന്നു. അങ്ങനെ തത്വബോധത്തോടുകൂടി കർമ്മം അനുഷ്ഠിക്കുന്ന ഒരുവന്റെ ഭാവം എന്താണ്? നൈവ കിഞ്ചിത് കരോമി, താനൊന്ന് ചെയ്യുന്നില്ല. അതാണ് ഭാവം. പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കെ തന്നെ ഞാൻ എന്ന അഹംബോധത്തോടുകൂടി പ്രവർത്തിക്കാത്തത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല. മറിച്ച് ന കിഞ്ചിത് കരോമി ഇത്യേവ, ഞാൻ ചെയ്യുന്നില്ല തന്നെ, എന്നിൽ യാതൊരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്ന് യുക്ത സമാഹിതസൻ മഞ്ഞീത ചിന്തിക്കും എന്ന് അവൻ സമാഹിതനായി, അവന്റെ മനസ്സ് അഹന്തയോട് ബന്ധപ്പെടാതെ, അവന്റെ മനസ്സ് പറഞ്ഞല്ലോ സർവഭൂതാത്മഭൂതാത്മ, അവന്റെ മനസ്സ് സർവഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്ന ആത്മാ അവന്റെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട്, തുച്ഛമായ അഹന്തയോട് ബന്ധപ്പെട്ടിരിക്കാത്തതുകൊണ്ട് അതാണ് യുക്തനായി സമാഹിതൻ എന്ന് പറയുന്നത്. അവന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു വിജിതാത്മ വിജയേന്ദ്രിയ ഇന്ദ്രിയങ്ങൾ ശരീരം അഹന്ത ഇവയോടൊന്നുമല്ല അവന്റെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്ന മറിച്ച് ആത്മാവിനോടാണ് സമാഹിതനായിരിക്കുന്നത്. ആത്മാവിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നു. മനസ്സ് ശരീരം ബുദ്ധി അഹന്ത തുടങ്ങിയ ഈ കരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് അതിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവവും വരുന്നത്. ഇവിടെ പറയുന്ന യോഗിയുടെ മനസ്സ് ആത്മാവിൽ ഏകാഗ്രമായിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ആത്മാവിനെ ഭാവന ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ സഹജമായ ആത്മബോധം നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവം ചെയ്യുമ്പോൾ തന്നെ വരുന്നില്ല. തത്വവിത് ആത്മനോ ആധാത്മ്യം തത്വം വേത്തിയതി തത്വവിത് പരമാർത്ഥദർശി. പരമാർത്ഥത്തെയാണ് സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മയോഗിയാണെങ്കിലും തത്വജ്ഞാനിയാണെങ്കിലും കർമ്മയോഗി അതിനെ ഭാവന ചെയ്യുന്നു, തത്വജ്ഞാനി അതിനെ അനുഭവിക്കുന്നു, പരമാർത്ഥത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. മറിച്ച് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതുമായി ബന്ധപ്പെട്ട ഇതിനോട് താതാത്മ്യം വരുന്ന ഒരു മനസ്സല്ല യാഥാത്മ്യം തത്വം. ഇതിന്റെ എല്ലാം തത്വം ഇതിന്റെ എല്ലാം തത്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തത്വവി പരമാർത്ഥദർശി. സാധാരണ മനുഷ്യൻ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്ന ബാഹ്യമായ വിഷയം, പിന്നെ ശരീരം, ശരീരത്തോട് ബന്ധപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് സാധാരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഇവിടെ പറയുന്ന തത്വദർശിയാണെങ്കിലോ അതേസമയം തന്നെ ഇത്തരം കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കെ ഇതിനറിയാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇത്തരം കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കെ ഇതിലുപരിയായി ഇതിനെല്ലാം പിന്നിലുള്ള തത്വത്തെ, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന തത്വത്തെയും അറിയുന്നു. അതാണ് സൂക്ഷ്മദർശി, തത്വദർശി എന്ന് പറയുന്നു. വ്യാവഹാരികമായ വിഷയജ്ഞാനത്തോടൊപ്പം തന്നെ പാരമാർത്ഥികമായ ആത്മജ്ഞാനവും ഉണ്ട്. അതാണ് പരമാർത്ഥദർശി. അതുകൊണ്ട് അജ്ഞൻ കരുതുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്ന് ആത്മസ്വരൂപത്തോട് താതാത്മ്യപ്പെട്ട്, മനസ്സുകൊണ്ട് താതാത്മ്യപ്പെട്ട് കരണങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. കഥാ കഥമ തത്വം അവതാര എൻ മഞ്ഞീത. എപ്പോ പറയുന്നു? ഇത് ബാഹ്യമായ പ്രവൃത്തികളെ സംബന്ധിച്ച് മാത്രമാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോഴും ഒരു പ്രവൃത്തിയാണ്. ഞാൻ ചിന്തയ്ക്കനുസരിച്ച് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു, വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഉപയോഗിക്കുന്നു കഥാ കഥം എപ്പോ എങ്ങനെ തത്വം അവതാരയൻ മന്യത. അങ്ങനെ എന്തെങ്കിലും ബാഹ്യമായ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ശരീരം കൊണ്ടോ ബാഹ്യമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മാത്രമാണ് ഇച്ഛിച്ചത് മന്യേതേതി പൂർവേണ സംബന്ധ. പശ്യൻ മന്യേത, ശൃണ്വൻ മന്യേത, ഓരോന്നിനോടും അന്വയിക്കുന്നു. യസ്യേമം തത്വവിദഃ സർവകാര്യകരണചേഷ്ടാസു. അത് കേവലം ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ചിന്തയിൽ മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു തത്വബോധമുള്ളവൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തത്വത്തെ ഭാവന ചെയ്യുന്നവൻ സർവകാര്യകരണചേഷ്ടാസു. സർവകാര്യകരണചേഷ്ടകൾ ശരീരത്തിന്റെയും മറ്റു കർണങ്ങളുടെയും മനസ്സിന്റെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവൃത്തികളിൽ കർമ്മസു അകർമ്മ ഏവ പശ്യത. അവൻ കർമ്മത്തെ കാണുന്നില്ല. സമ്യക് ദർശന, അവൻ സമ്യക് ദർശനമേ ഉള്ളൂ. ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ടു വരുന്ന അജ്ഞാനത്തിന്റെ ഫലമായി വരുന്ന അഹന്തയിൽ ഊന്നിയ അറിവ് മാത്രമല്ല അവനുള്ളത്. തസ്യ സർവകർമ്മ സന്യാസ ഏവ അധികാര. അവന് സർവകർമ്മ സന്യാസത്തിനാണ് അധികാരം. കർമ്മണു അഭാവ ദർശന, അവൻ സർവത്ര കർമ്മ അഭാവത്തെ കാണുന്നു. നഹി മൃഗതിഷ്ണികായാം ഉദകബുദ്ധ്യാ പാനായ പ്രവൃത്ത ഉദകാഭാവജ്ഞാനേവി തത്രൈവ പാനപ്രയോജനായ പ്രവൃത്തതേ. അത് തന്നെ വിശദീകരിക്കുന്നു. മൃഗതിഷ്ണികായാം, മൃഗതിഷ്ണികയിൽ ഉദകബുദ്ധ്യാ പാനായ പ്രവൃത്ത, അവിടെ വെള്ളം ഉണ്ട് എന്ന് കരുതി അവിടെ ജലം കുടിക്കാനായി വരുമ്പോട്ട് അയാൾക്ക് മനസ്സിലായി ഉദകാഭാവജ്ഞാനേവി, അവിടെ ജലമില്ലെന്ന് മനസ്സിലായി. തത്രൈവ പാനപ്രയോജനായ പ്രവൃത്തതേ, വീണ്ടും അവിടെ പാനപ്രയോജനം വെള്ളത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ ഈ കർമ്മത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിയവൻ വീണ്ടും ആ കർമ്മത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളോ എന്നാണ്. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പശ്യൻ, അവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ കേവലം വൈദിക കർമ്മങ്ങളല്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മത്തിലുള്ള അകർമ്മ ദർശനം, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, മറിച്ച് സഹജമായി ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും. പശ്യൻ, കണ്ടുകൊണ്ടിരിക്കെ, കിഞ്ചിത് കരോമി, ഞാനൊന്നും ചെയ്യുന്നില്ല, അവിടെ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവമില്ല. ആ പ്രവൃത്തി സഹജമായി നടക്കുന്ന പ്രവൃത്തികളിൽ കൂടി അതിൽ കൂടി അയാൾ അഭിമാനിക്കുന്നില്ല. അത് ഓരോന്നും എടുത്തു പറയും. കാരണം ആ തത്വജ്ഞാനിയുടെ അറിവിൽപ്പെടാതെ ഒന്നും സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയുടെ പരമാർത്ഥ ദർശനത്തിലൂടെയാണ് ആ തത്വജ്ഞാനിയുടെ ശരീര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. കാണുന്നു, ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. ശൃണ്വൻ, കേൾക്കുന്നു, ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. സ്പൃശൻ, സ്പർശിക്കുന്നു, അത് ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. ജഘ്രൻ, അത് മണക്കുന്നു, അത് ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. അശ്നൻ, ഭക്ഷണം കഴിക്കുന്നു, അത് കർമ്മേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയാണ്. ഗച്ഛൻ, നടക്കുന്നു, കർമ്മേന്ദ്രിയം പ്രവർത്തിക്കുന്നു. സ്വപൻ, സഹജമായി ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം വിലയം പ്രാപിക്കുന്നു. അപ്പോ ഉറങ്ങുന്നു, ഉറങ്ങുന്ന സമയത്ത് വിചാരിക്കുന്നുണ്ടല്ല, ഉറക്കത്തെ അയാൾ അറിയുന്നു, ഉറങ്ങിയതായും ഉണർന്നതായും അറിയുന്നു. ഈ ഉറക്കത്തെ ഉറങ്ങിയതായും ഉണർന്നതായും അറിയുന്ന സമയത്തും ശ്വസൻ, സഹജമായ ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ. പ്രളപൻ, സംസാരിക്കുമ്പോൾ. വിസർജൻ, വിസർജനം വ്യാപാരം ചെയ്യുമ്പോൾ. ഗൃണൻ, ഹസ്തേന്ദ്രിയം, കർമ്മം, അത് കൈ പ്രവർത്തിക്കുമ്പോൾ. ഉന്മിഷൻ, നിമിഷൻ, കണ്ണ് തുറക്കുക അടയ്ക്കുക എന്നുള്ള വ്യാപാരം പോലും ഒരിക്കലും നമ്മൾ ബോധപൂർവം ചെയ്യാത്തതായ ശരീര വ്യാപാരങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതായി അടയ്ക്കുക തുറക്കുക ഒരിക്കലും അറിയാറില്ല, അത് സഹജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ബോധപൂർവം ഒരിക്കലും ചെയ്യാത്ത ശാരീരികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പോലും എന്തു ധരിക്കുന്നു? ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരേ. ഏത് പ്രവൃത്തിയെ സംബന്ധിച്ചായാലും ശരി, എന്നുവെച്ചാൽ തത്വജ്ഞാനിയുടെ ബോധം ഇത്തരം പ്രവർത്തനങ്ങളെ ആശ്രയിച്ചല്ലേ ഇരിക്കും. ശരീരത്തിന്റെ, ഇന്ദ്രിയങ്ങളുടെ, അല്ലെങ്കിൽ സഹജമായിട്ടുള്ള ജീവനം, വ്യാപാരങ്ങൾ, ഇതെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് തത്വജ്ഞാനിയിൽ പ്രത്യേകിച്ചൊരു ബോധം ഉണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് തത്വജ്ഞാനിയുടെ ആ സഹജമായ ബോധത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ, അയാൾ സഹജമായിരിക്കുന്ന ബോധം അത് എപ്പോഴും അഹന്തയോടും മമതയോടും ചേർന്ന് നിൽക്കുന്ന ബോധമാണ്. അഹന്തയോട് ചേർന്ന് കഴിഞ്ഞാൽ ഉടനവിടെ കഴുത്തെടുത്തു ബോധം വരും, ഞാൻ ചെയ്യുന്നു എന്ന് വരുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഒരു അജ്ഞനായ ഒരുവൻ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അയാളിൽ അവിടെ ബോധം വരുന്നില്ല, അഹന്ത. പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു വ്യാപാരത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പരമാവധി ചിന്തിക്കാൻ കഴിയുന്നത് എങ്ങനെ, ഞാനിത് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കുമ്പോൾ, തന്നിൽ സഹജമായി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാളവിടെ അഹംബോധം വരുന്നു, അതിൽ കർത്തൃത്വ അഭിമാനം വരുന്നു. അയാൾ പറയുന്നു താനാണത് ചെയ്യുന്നത്. ശ്വാസോച്ഛ്വാസം പ്രാണനം വ്യാപാരത്തിലും അത് താനാണ് ചെയ്തതെന്നുള്ള അഭിമാനം വരും. കാരണം അത്രേ അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഒരു പരമാർത്ഥദർശിയാണെങ്കിലോ പരമാർത്ഥദർശിയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ല. നൈവ കിഞ്ചിത് കരോമീതി. അങ്ങനെ ഒരു പ്രവർത്തനത്തിനും, അത് സ്ഥൂലമായ ബാഹ്യമായ പ്രവർത്തനങ്ങളായാലും അതിസൂക്ഷ്മമായ സുഷുപ്തി വരെയുള്ള പ്രവർത്തനങ്ങളായാലും ശരി, അവിടെ എന്താണോ അയാൾ ഒരിക്കലും താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം അയാളിൽ വരുന്നില്ല. പിന്നെ ഈ പ്രവർത്തനങ്ങളും അയാളുമായിട്ടുള്ള ബന്ധം എന്താണോ, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തത്വജ്ഞാനിയുടെയും ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. തത്വജ്ഞാനിയും ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കണ്ണുപയോഗിച്ച് കാണുന്നു, ചെവി ഉപയോഗിച്ച് കേൾക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ ആ തത്വജ്ഞാനിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പറയുന്നു, ഇന്ദ്രിയാണി ഇന്ദ്രിയാളത്തേഷു വർത്തന്തെ. അങ്ങനെ ഒരു ധാരണയിലാണ് അജ്ഞൻ, ഞാൻ അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയം ഇന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നിടത്ത് ജ്ഞാനിയാണെങ്കിലോ അവിടെ അതിനോട് ഞാൻ എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അജ്ഞനത് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു, ഞാൻ അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങൾ, ഞാൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങൾ വിശ്രമിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തത്വജ്ഞാനി അവിടെ ഞാൻ എന്നുള്ളത് കൂട്ടിച്ചേർക്കാതെ, ഞാൻ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നു എന്നുള്ള ഭാവം വരും, അതിനോട് ചേരണം. അപ്പോൾ ഞാൻ ചെയ്യുന്നു ആണ് കർത്തൃത്വ ബോധം. അതിനെ തത്വജ്ഞാനിയുടെ മനസ്സിൽ, തത്വജ്ഞാനിയുടെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ഭാവം വരുന്നില്ല. മറിച്ച് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ, അയാൾ ആ തത്വത്തെ വ്യക്തമായി ധരിക്കുന്നു എന്നുകൊണ്ട് താൻ യാതൊരു ഇന്ദ്രിയ സംബന്ധവുമില്ലാത്ത പരിശുദ്ധമായ വിശുദ്ധാത്മ, വിശുദ്ധമായ ആത്മാവാണ്. മറിച്ച് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിന്റെയും ഇന്ദ്രിയത്തിന്റെയും ശരീരങ്ങളുടെയും ശരീരത്തിന്റെയും തലത്തിലാണ്. അതുകൊണ്ട് ഇന്ദ്രിയാണ് ഈ കർണങ്ങൾ. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കർണങ്ങളും, ശരീരവും മനസ്സും പ്രാണൻ ഉൾപ്പെടെയുള്ള കർണങ്ങൾ ഇന്ദ്രിയാർത്ഥേത്. അതാതിന്റെ വിഷയങ്ങളിൽ പ്രാണനാദി വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇത് ധാരയൻ എന്നുള്ള ധാരണയിൽ ആണെന്നർത്ഥം. ധാരയൻ എന്ന് പറയുന്നതിന് തന്നെ പ്രത്യേകത, എന്നുവെച്ചാൽ തത്വജ്ഞാനി ഓരോ സമയം ഇതിനെക്കുറിച്ച് ചിന്തിച്ച്, ഓരോ സമയം ഇതിനെക്കുറിച്ച് കൽപ്പിച്ച് എന്നല്ല അർത്ഥം. അത് ഒരു ധാരണയാണ്, അത് ആന്തരികമായ ഒരു ധാരണ. അങ്ങനെ ഒരു ധാരണ നിലനിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തത്വത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് ചിന്തിക്കുക, ഭാവന ചെയ്യുക ചെയ്യുന്നവനല്ല തത്വജ്ഞാനി എന്ന് പറയും. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? ആന്തരികമായ ഒരു ധാരണയാണ്. എങ്ങനെയാണോ ഒരുവൻ താൻ മനുഷ്യനാണ്, താൻ പുരുഷനാണ്, താൻ സ്ത്രീയാണ് എന്ന് സദാ ചിന്തിക്കാതെ തന്നെ അങ്ങനെ ഒരു ധാരണ അയാളുടെ ഉള്ളിലുള്ളത്, അത്തരം ധാരണകളെ നിലനിർത്തിക്കൊണ്ട് അയാൾ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ മറ്റ് അയാളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായി ഇത്തരം ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തത്വജ്ഞാനിയിലും അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്നു. ആ ധാരണയാണ് തത്വജ്ഞാനിയുടെ സഹജ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഈ ഇന്ദ്രിയ വ്യാപാരങ്ങളുമായി അഹന്ത താതാത്മ്യപ്പെടുന്നില്ല, അവന്റെ അജ്ഞാനം താതാത്മ്യപ്പെടുന്നില്ല. കാരണം അത് അജ്ഞാനം അവിടെ നശിച്ചിരിക്കുന്നു, അജ്ഞാന കാര്യമായിരിക്കുന്ന അഹന്ത അവിടെ ബാധിക്കപ്പെട്ടു. അങ്ങനെ ബാധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തത്വജ്ഞാനത്തിൻ്റെതായ ധാരണയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനങ്ങളിലും തത്വജ്ഞാനിക്ക് അതിനോട് താതാത്മ്യപ്പെടേണ്ടി വരുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എന്റെ പ്രവൃത്തി, എന്റെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം, ശരീരത്തിന്റെ വ്യാപാരം, അങ്ങനെ ഒരു ധാരണ അവിടെയില്ല. എന്തുകൊണ്ട്? അത്തരം ധാരണകൾ അവിടെ നശിക്കുകയല്ല, അത്തരം ധാരണകൾ അവിടെ ബാധിച്ചു പോയിരിക്കുന്നു. തത്വജ്ഞാനം കൊണ്ട് മിഥ്യാജ്ഞാനം ബാധിച്ചതുകൊണ്ട് അത് സംഭവിക്കുന്നു. അങ്ങനെ ബാധിച്ചതുകൊണ്ടാണ് തത്വജ്ഞാനിയും വ്യവഹാരത്തിൽ സംഭാഷണത്തിലും അജ്ഞന്മാരുമായിട്ടുള്ള വ്യവഹാരത്തിനും ഞാൻ എന്റേത് എന്നിങ്ങനെ ശബ്ദം പ്രയോഗിക്കുന്നതും മറ്റും കാണുന്നത്. എന്തുകൊണ്ട്? അത് ബാധിച്ചിട്ട് അനുവർത്തിക്കുന്നുണ്ട്. പരമാർത്ഥത്തിലുള്ളത് കൊണ്ടല്ല, അത് രണ്ടും രണ്ടാണ്. അജ്ഞനിൽ അത് പരമാർത്ഥത്തിൽ നിൽക്കുന്നു, അതുകൊണ്ട് അജ്ഞൻ പറയും ഞാൻ കാണുന്നു. അതേ ശബ്ദം തന്നെയാണ് തത്വജ്ഞാനിയും പ്രയോഗിക്കുന്നത്. എന്താണ്? ഞാൻ കാണുന്നു. തത്വജ്ഞാനിക്ക് ആ ഭാവം നശിച്ചതുകൊണ്ട്, ഞാനെന്നുള്ള ഭാവം നശിച്ചതുകൊണ്ട് ഞാൻ കാണുന്നു എന്ന് ഉള്ള പ്രയോഗം അസാധ്യമായി വരുന്നില്ല. ഇത് തത്വജ്ഞാനം വ്യവഹാര ലോകത്തെ ഉണ്ടാക്കുന്നില്ല. തത്വജ്ഞാനം ഒരിക്കലും വ്യവഹാര ലോകത്തിന് കാരണമല്ല. തത്വജ്ഞാനം ബാധിച്ചു കഴിഞ്ഞാൽ അയാൾ ഉറക്കം പോലെയുള്ള ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ സമാധി പോലെയുള്ള ഒരവസ്ഥയിലിരുന്ന് പ്രപഞ്ച വിസ്മൃതി വരുന്നില്ല. അങ്ങനെ പ്രപഞ്ച വിസ്മൃതി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അകർത്തൃത്വഭാവം വരൂ എന്നർത്ഥമാണ്. എനിക്ക് തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബാധിക്കപ്പെട്ടു, ബാധിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇതിനൊന്നും തത്വജ്ഞാനി ബന്ധിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് തത്വജ്ഞാനിയിൽ നിന്നും അകന്നുപോയി. അതുകൊണ്ട് തത്വജ്ഞാനി വ്യവഹാരത്തിൽ അജ്ഞനെപ്പോലെ തന്നെ എന്താണോ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നൈവ കിഞ്ചിത് കരോമീതി എന്നുള്ള ധാരണയാണ് തത്വജ്ഞാനിയുള്ളത്. അസമയ അജ്ഞൻ പറയുകയാണ് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിനെ മാറ്റുന്ന മറ്റൊരു ഭാവനയില്ല. അയാൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നു എന്നാണ്. അതേസമയം തത്വജ്ഞാനി തന്റെ വ്യവഹാരത്തിൽ പറയുന്നു ഞാൻ ചെയ്യുന്നു, ലോകസംഗ്രഹ പ്രവൃത്തികൾ ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ നൈവ കിഞ്ചിത് കരോമി, താനൊന്നും ചെയ്യുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. എന്തുകൊണ്ട്? തത്വജ്ഞാനിക്കറിയാം ഇന്ദ്രിയാണി ഇന്ദ്രിയാഴത്തേഷു വർത്തന്തി, ഇന്ദ്രിയങ്ങൾ അതാതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളോടോ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളോടോ ആ വിഷയങ്ങളോടോ തത്വജ്ഞാനി മനസ്സുകൊണ്ട് താതാത്മ്യപ്പെടുന്നില്ല, അതിനെ അന്യമായി തന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ എന്നുള്ള ധാരണയിൽ ആണ് തത്വജ്ഞാനി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ തത്വജ്ഞാനിയുടെ ശബ്ദപ്രയോഗത്തിലോ തത്വജ്ഞാനിയുടെ ബാഹ്യവ്യാപാരങ്ങളിലോ അല്ല തത്വജ്ഞാനം ഇരിക്കുന്നത്, മറിച്ച് ഈ പറയുന്ന ഇതി ധാരയിൽ. തത്വജ്ഞാനിയുടെ കേവലമായ ആന്തരികമായ ഭാവനയാണ് അത്, ധാരണയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ സഹജ അനുഭവം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ സഹജ സമാധി എന്ന് പറയാം. അത് അജ്ഞനൊരിക്കലും മനസ്സിലാകുന്നതല്ല. അജ്ഞനോടത് ശാസ്ത്രം വിശദീകരിക്കുന്നു, അജ്ഞനോട് ഗുരു വിശദീകരിക്കുന്നു. പക്ഷെ വിശദീകരണം കൊണ്ടൊരിക്കലും മനസ്സിലാക്കാവുന്ന ഒരു ഭാവനയോ ധാരണയോ അല്ല അത്. സ്വാനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ എന്ന് തത്വജ്ഞാനി ധരിക്കുന്നതായി മനസ്സിലാക്കുക. തത്വവിദ് ആ തത്വജ്ഞാനി യുക്തഹ യുക്തനായി, നേരത്തെ പറഞ്ഞുള്ള സമാഹിതനായി യുക്തനായി യോഗയുക്തനായി. ആ ഇവിടെ ആ യുക്തൻ എന്ന് പറയുന്നത് എന്താണ്? ആ തത്വജ്ഞന്റെ ആന്തരികമായ ഭാവമാണ്. ഈ ഇന്ദ്രിയങ്ങളോടും വിഷയങ്ങളോടും എല്ലാം മാറി നിൽക്കുന്ന ആ നിസ്സംഗമായ ഭാവം, അതാണ് തത്വജ്ഞാനിയുടെ യോഗം. ആത്മനിഷ്ഠ ആത്മദർശനത്തിലുള്ള ഭാവം. അങ്ങനെ യുക്തനായിരിക്കുന്ന ആ തത്വജ്ഞാനി പശ്യൻ, കാണുമ്പോഴും ശൃണ്വൻ കേൾക്കുമ്പോഴും, അവിടെയൊക്കെ പശ്യൻ ശൃണ്വൻ എന്നെല്ലാം വരുന്നിടത്ത് ഭാഷാ നിയമങ്ങളനുസരിച്ച് സന്ധി വന്നിരിക്കുകയാണ്. നമ്മൾ പിരിച്ചു വായിക്കുമ്പോൾ പശ്യൻ നകാരമാണ്, ശൃണ്ണുൻ അവിടെ സകാരമാണ്, അവിടെ മറ്റ് ചില ശബ്ദങ്ങൾക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പം പശ്യൻ ശൃണ്ണുൻ, സ്പൃശൻ സ്പർശിക്കുമ്പോഴും, ജഗ്രൻ മണക്കുമ്പോഴും, അശ്നൻ ഭക്ഷിക്കുമ്പോഴും, ഗച്ഛൻ നടക്കുമ്പോഴും, സ്വപൻ ഉറങ്ങുമ്പോഴും, ശ്വസൻ ശ്വസിക്കുമ്പോഴും, പ്രളപൻ സംസാരിക്കുമ്പോഴും, വിസർജൻ വിസർജിക്കുമ്പോഴും, ഗൃണ്ണൻ വസ്തുക്കളെ എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും, ഉന്മിഷൻ നിമിഷൻ കണ്ണ് തുറക്കുമ്പോഴും, ഉന്മിഷൻ അടയ്ക്കുമ്പോഴും, നിമിഷൻ തുറക്കുമ്പോഴും, അപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ, വർത്തന്തി പ്രവർത്തിക്കുന്നു, ഇതി ധാരയൻ എന്ന് ധരിച്ചുകൊണ്ട്, കിഞ്ചിത് ഒന്നും തന്നെ നകരോമി ചെയ്യുന്നില്ല, ഇതി ഏവ മന്യേയ എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം തത്വജ്ഞാനിയിൽ വരില്ല. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറയുക മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചാലോ, അങ്ങനെ ചിന്തിച്ചാലും വരത്തില്ല. തത്വജ്ഞാനിക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ഞാൻ ചെയ്യുന്നു, അങ്ങനെ ചിന്തിച്ചാലും തത്വജ്ഞാനിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഭാവം വരത്തില്ല. കാരണം പറയണമെങ്കിൽ ചിന്തിക്കുന്നു. പിന്നെ അതേസമയം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ആവശ്യം തത്വജ്ഞാനിക്ക് വരുന്നില്ല. കാരണം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന മനസ്സിന്റെ തലം, ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന മനസ്സിന്റെ തലത്തിൽ തത്വജ്ഞാനിക്കും അജ്ഞനെ പോലെ തന്നെ എന്ത് കൽപ്പനകളുമാകാം. ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിക്കാം, ഞാൻ ചെയ്യുന്നു എന്ന് പറയാം. അത് ചെയ്യുന്നത് തത്വജ്ഞാനത്തെ ബാധിക്കത്തില്ല. അതായത് തത്വജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ ഒരിക്കലും തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. വ്യവഹാരം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് മൂന്ന് തരത്തിലാണ്: ശബ്ദപ്രയോഗം, ബാഹ്യമായ പ്രവൃത്തി, ആന്തരികമായ ചിന്ത. ഇത് ഈ മൂന്ന് കാര്യങ്ങളും തത്വജ്ഞാനിയിൽ എങ്ങനെ സംഭവിച്ചാലും, അത് ഞാനെന്നോ എന്റേതെന്നോ ഉള്ള രീതിയിൽ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും, എന്താണ് ഈ ആന്തരികമായ ധാരണയെ ഇതി ധാരയണെന്ന് പറയും. ആന്തരികമായി തത്വജ്ഞാനിയുടെ പരമാർത്ഥ ദർശനത്തിൽ നിൽക്കുന്ന ആ ധാരണയെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ആ ധാരണയിൽ എന്താണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ഗുണ ഗുണേഷു വർത്തന്തേ എന്നുള്ളതാണ്. തത്വജ്ഞാനി എപ്പോഴും ഈ ഗുണവ്യാപാരങ്ങളിൽ നിന്നും അസംഗനായി മാറി നിന്നു സ്വ ആത്മദർശിയായി തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ബാഹ്യമായ പ്രവർത്തനങ്ങൾ, അത് ശാരീരികമായാലും മാനസികമായാലും വാചികമായാലും, അതെങ്ങനെയായാലും ശരി, അതിന് പ്രത്യേകിച്ച് നിയമമോ വ്യവസ്ഥയോ ആവശ്യമില്ല. അതൊന്നും തത്വജ്ഞാനത്തെ ആന്തരിക ധാരണയെ ബാധിക്കുന്നില്ല. തത്വജ്ഞാനിയുടെ ബാഹ്യമായ പ്രവൃത്തിയും എല്ലാം തത്വജ്ഞാനിയുടെ ബാഹ്യമായ ചിന്തകളെ ആശ്രയിച്ചു വരാം. അതൊന്നും ഒരിക്കലും ഈ തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വമിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഈ പറഞ്ഞത് തത്വജ്ഞാനിക്ക് വേണ്ടി പറഞ്ഞത് ഒരു കർമ്മയോഗിക്ക് ഒരു സാധനയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ശരീര വ്യാപാരങ്ങൾ, മാനസിക വ്യാപാരങ്ങൾ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വാസ്തവത്തിൽ അത് ആത്മാവിന്റെ തലത്തിലല്ല നടക്കുന്നത്. മറിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും തലത്തിൽ നടക്കുകയാണ്. താൻ ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ആന്തരികമായി താതാത്മ്യപ്പെടാൻ പാടില്ല. ഇതിൽ നിന്നും ഈ പ്രവൃത്തി നടക്കുന്ന വേളയിലെല്ലാം താൻ അസംഗനായി ഈ പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കണം. അതിനുവേണ്ടി, അങ്ങനെ അസംഗനായി മാറി നിൽക്കുന്നതിന് വേണ്ടി താൻ സ്വയം അസംഗമായ ആത്മസ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യണം. അത്തരമൊരു ഭാവനയ്ക്ക്, കർമ്മയോഗിയുടെ അത്തരമൊരു ഭാവനയ്ക്കൂടി വേണ്ടിയിട്ടാണ് തത്വജ്ഞാനിയുടെ അനുഭവമായിട്ട് ഇതിനെ ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അർജുനോട് ആവശ്യപ്പെടുകയാണ്, ഇത്തരമൊരു നിസ്സംഗഭാവനയിൽ, അസംഗഭാവനയിൽ നിന്റെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അർജുനന് ഭയമുണ്ടായിരുന്നു, യുദ്ധം അത് ഹിംസാത്മകമാണ്, അതിന് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് അതിന്റെ ഫലമായ പാപത്തെ ഉണ്ടാക്കില്ലേ, അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്. ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വാ കരോതിയഹ നിപ്യത്തേന സപാപേന പത്മപത്രമിവ അംഭസ യസ്തു പുനഃ അതത്വവിദ് പ്രവൃത്തസ്സ കർമ്മയോഗൈ. പറയുന്നു, ഈ നേരത്തെ പറഞ്ഞത് തത്വജ്ഞാനിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഇനി അത്രയൊരു അനുഭവത്തിൽ നിഷ്ഠ വന്നിട്ടില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, പ്രവൃത്തസ്സ കർമ്മയോഗൈ, കർമ്മയോഗത്തിൽ പ്രവൃത്തനായിരിക്കുന്നു അർജുനനെ പോലെ. ഇവിടെ ആണ് വാസ്തവത്തിലുള്ള അഹിംസയെക്കുറിച്ച് പറയുന്നു. കാരണം ഹിംസ പാപമാണ് എന്നുള്ളതാണ് വേദത്തിന്റെയും സ്മൃതികളുടെയും ഗീതയുടെയും മറ്റും മുഖ്യമായ സന്ദേശം, അത് തന്നെയാണ്, ഹിംസ പാപമാണ്. പക്ഷേ ആ പാപാത്മകമായ ഹിംസയെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്ക് ശരീരസന്ധാരണം, ശരീരത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ ഹിംസ സംഭവിച്ചേ തീരൂ. അങ്ങനെയിരിക്കെ അഹിംസയുടെ പ്രാധാന്യം എന്താണ്? അഹിംസ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ അഹിംസ എന്ന് പറയുന്നതിന് കൊടുക്കുന്ന, മുഖ്യമായി പറയുന്ന അഹിംസ എന്ന് പറയുന്നത് എന്താണ്? പരപീഡനം. ഒരു ജീവി, ഒരു ജീവൻ മറ്റ് ജീവന്മാരെ പീഡിപ്പിക്കുന്നതാണ് ഹിംസ. ആ പരപീഡനം ഒഴിവാക്കുന്നതാണ് അഹിംസ. പരപീഡനത്തെ ഒഴിവാക്കുന്നതാണ് അഹിംസ. അപ്പൊ പരപീഡനം എന്ന് പറയുമ്പോൾ അവിടെ ഹിംസയ്ക്ക് കൊല്ലുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അതിലങ്ങേയറ്റത്താണ് കൊല്ലുക എന്ന് പറയുന്നത്. ഹിംസയ്ക്ക് അങ്ങേയറ്റം ഹിംസ എന്ന് പറയുമ്പോൾ അത് കൊല്ലുകയായി. പക്ഷേ ആ ഹിംസ എന്ന് പറയുമ്പം കേവലം കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, പരപീഡനം ഹിംസയാണ്. ആ പരപീഡനം ഒഴിവാക്കുക, അതാണ് അഹിംസ. അപ്പോൾ അഹിംസയ്ക്കൊരു മാനദണ്ഡം വയ്ക്കുക, ഇത്രമാത്രം ഹിംസ, ഇത്രമാത്രം അഹിംസ എന്ന് പ്രത്യേകിച്ചൊരു മാനദണ്ഡം വയ്ക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് പറഞ്ഞു, എന്താണ്, പ്രാണിഹിംസ ചെയ്യരുത്. പ്രാണികളെ മനുഷ്യൻ സ്വന്തം മാംസത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രാണികളുടെ മാംസത്തെ, കാരണം മനുഷ്യനെ പോലെ തന്നെ അവയ്ക്ക് പ്രതികരണ ശേഷി ഉള്ളതാണ്. മനുഷ്യനെ പോലെ തന്നെ അവയ്ക്കും സുഖദുഃഖാനുഭവങ്ങൾ പ്രകടമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളെ കൊന്നിട്ട് സ്വന്തം മാംസത്തെ പോഷിപ്പിക്കരുത്. അതുകൊണ്ട് ഹിംസയെ ഒഴിവാക്കുക, അഹിംസയെ സ്വീകരിക്കുക, അഹിംസാവ്രതം എന്നെല്ലാം സ്ഥൂലമായിട്ട് അഹിംസയെ നിർദ്ദേശിക്കുന്നുണ്ട്. മാഹിംസ സർവഭൂതാനി, വേദം തന്നെ പറയും, ഒരു പ്രാണികളെയും കൊന്നു തിന്നരുത്, അത് പാപമാണ്, അഹിംസ പാപത്തെ ഉണ്ടാക്കും. പക്ഷെ അത് ഹിംസയുടെ ഒരു സ്ഥൂലമായ വ്യാഖ്യാനമാണ്. ഇപ്പൊ കൊല്ലാതിരുന്നാൽ അതുകൊണ്ട് മാത്രം ഒരാൾ അഹിംസകനാകുന്നില്ല, മറിച്ച് പരപീഡനം ഒഴിവാക്കണം. അങ്ങനെ ബോധപൂർവം പരപീഡനം പ്രാണിപീഡനം ഒഴിവാക്കിക്കഴിഞ്ഞാലും അയാൾക്ക് ഹിംസയിൽ നിന്നും പൂർണമായി മുക്തി നേടാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അയാൾ ബോധപൂർവം അല്ലാതെ തന്നെ അയാൾക്ക് ഹിംസ ചെയ്യേണ്ടി വരും. പ്രാണിഹിംസ തന്റെ ശരീരപോഷണത്തിന് വേണ്ടിയല്ല. ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ പ്രാണിയെ കൊന്ന് തിന്നുന്നുണ്ട്, ശരീരപോഷണത്തിന് വേണ്ടി. അത് പാപമാണ്, അത് നിഷേധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ലാതെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യന് ബോധപൂർവമായി അല്ലാതെ പ്രാണികളെ ഹിംസിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയും ഹിംസ പ്രാപ്തമാകുന്നു. ആ ഹിംസ എന്ന് പറയുമ്പോൾ പാപകാരണമാണ്. ഹിംസ പ്രാപ്തമാകുമ്പോൾ അവിടെ ഹിംസയുടെ ഫലമായ പാപവും വരുന്നു. അത്തരം പാപങ്ങളെയും എങ്ങനെ ഒഴിവാക്കാം? ഹിംസയെ പൂർണമായും ആത്യന്തികമായ ഹിംസയെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ബ്രഹ്മണി ഈശ്വരി ആദായ നിക്ഷിപ്യ തദർത്ഥം കരോമീതി. ബ്രഹ്മണ്യാധായ കർമാണി, ബ്രഹ്മത്തിൽ കർമ്മങ്ങളെ ബ്രഹ്മം എന്ന് വെച്ചവിടെ പറഞ്ഞു. ഈശ്വരൻ ആദായ നിക്ഷിപ്യ, ബ്രഹ്മത്തിൽ നിക്ഷേപിച്ച് ഈശ്വരനിൽ കർമ്മങ്ങളെ നിക്ഷേപിച്ചിട്ട് അങ്ങനെ ചെയ്യുക. എങ്ങനെ? തദർത്ഥം കരോമീതി, ഒരു പ്രവൃത്തിയും താൻ തനിക്ക് വേണ്ടി ചെയ്യുന്നില്ല. ഞാൻ എന്റെ എന്നുള്ള ഭാവന കൂടാതെ ഭൃത്യൈവ സ്വാമ്യർത്ഥം സർവാണി കർമാണി. ഒരു ഭൃത്യനെങ്ങനെയാണോ തന്റെ യജമാനന് വേണ്ടി സർവപ്രവർത്തനങ്ങളും ചെയ്യുന്നത്, അതുപോലെ സർവകർമ്മങ്ങളും ഈശ്വരന് വേണ്ടി ചെയ്യുന്നു. സർവകർമ്മങ്ങളും ഈശ്വരന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരന് ജീവന്റെ കർമ്മം കൊണ്ട് എന്താ പ്രയോജനം? എന്താ അതിന്റെ ആവശ്യം? ഈശ്വരന് ഈ കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരന് എന്തെങ്കിലും നേടാനുണ്ടോ? ഈശ്വരനൊന്നും നേടേണ്ടതില്ല. പിന്നെ ഈശ്വരന് വേണ്ടി എന്തിനു കർമ്മം ചെയ്യണം? നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നിടത്താണ് നമ്മളത് ചെയ്യുന്നത്. ലോകസേവനം എന്ന് പറയുന്നു. ലോകത്തിന് പ്രയോജനം വരുന്നതുകൊണ്ട് നമ്മൾ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഈശ്വരൻ എന്താ ആ കർമ്മം കൊണ്ട് നേടാൻ? ഈശ്വരൻ അതുകൊണ്ട് നേടണമെങ്കിൽ പിന്നെ എന്തിന് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യണം? അപ്പൊ ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എങ്ങനെ പറയുന്നു? ഭൃത്യനെ പോലെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കർമാനുഷ്ഠാന വേളയിൽ താൻ തനിക്ക് എന്നുള്ള ഭാവനയ്ക്ക് പകരം അവിടെ ഈശ്വരനെ സംബന്ധിച്ചുള്ള ഭാവന, മനസ്സിൽ ഈശ്വര സ്മരണ നിലനിർത്തുക കർമാനുഷ്ഠാനത്തിൽ. ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഭാവം വരുമ്പോൾ എന്തുവരുന്നു അവന്റെ മനസ്സിൽ? ഞാൻ എന്റെ അഹന്ത മമത, അതുപോയിട്ട് അവിടെ ഈശ്വരൻ എന്നുള്ള സ്മരണ വരുന്നു. അപ്പൊ ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായി അങ്ങനെ ഉപദേശിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അങ്ങനെ ചെയ്യുന്നവന്റെ മനസ്സിൽ ഈശ്വര സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശ്വര സ്മരണ അവനാവശ്യമാണ്. അതുകൊണ്ട് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യാൻ പറയുന്നു. ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നൊരാൾ കരുതുന്നുവെങ്കിൽ അയാൾ ആ സമയത്ത് അയാൾ ഈശ്വരനെ സ്മരിക്കുന്നു. ഈശ്വര സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ ഫലം. അതിന്റെ അവാന്തര ഫലങ്ങളായി എന്ത് വരുന്നു? അവിടെ ആ വ്യക്തിയുടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം, അഹന്ത, അഹന്തയുടെ നാശം അവിടെ സംഭവിക്കുന്നു. ഈശ്വരന്റെ അനുഗ്രഹം ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നു. ചിത്തപ്രസാദം അവിടെ വരുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന രാഗാദി ദ്വേഷങ്ങൾ ആ മനസ്സിൽ നിന്ന് ഇല്ലാതെ വരുന്നു. ഈശ്വര പ്രേമം മനസ്സിൽ വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം അവാന്തരമായ ഫലങ്ങളാണ്. മുഖ്യമായി ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്നുപദേശിക്കുന്നത് ചെയ്യുന്നവന്റെ മനസ്സിൽ ഞാനത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഏതെങ്കിലും ഒരു അവലംബമില്ലാതെ അവന്റെ മനസ്സിൽ ഈശ്വര ഭാവന നിലനിൽക്കത്തില്ല. അപ്പൊ ഞാനിത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവനയിലൂടെ ഈശ്വരനെ സ്മരിക്കുക, ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുക. അങ്ങനെ ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുമ്പോൾ എന്തുവരുന്നു? മുഖ്യമായി സംഭവിക്കുന്ന എന്താണ്? ആ കർമ്മത്തെ സംബന്ധിച്ചുള്ള അവന്റെ അഹന്ത നശിക്കുന്നു. അപ്പോ ഒരു ജീവനോട്, മുമ്പത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരു ജീവനോട് കർമ്മം എങ്ങനെ ബന്ധപ്പെടുന്നു. ഒരു ജീവനോട് കർമ്മം ബന്ധപ്പെടുന്നത് ആ ജീവന്റെ ഉള്ളിൽ അവന്റെ അന്തക്കരണത്തിൽ ഉള്ള ഒരു കർമ്മതലം അതാണ്. കർമ്മമണ്ഡലം അവന്റെ അന്തക്കരണത്തിലുണ്ട്, കർമ്മത്തിൻ്റെതായ ഒരു തലം. ആ കർമ്മത്തിന്റെ തലത്തിൽ ഒരു ജീവൻ തന്റെ അഹന്തയിലൂടെ ബന്ധപ്പെടുമ്പോഴാണ് ആ കർമ്മങ്ങൾ അവനെ ബന്ധിക്കുന്നത്, ആ കർമ്മത്തിന്റെ ഫലങ്ങൾ അവനെ ബന്ധിക്കുന്നത്. അപ്പോൾ ആ കർമ്മത്തിന്റെ തലത്തിലേക്ക്, അന്ധകരണത്തിന്റെ ആ കർമ്മം നടക്കുന്ന ഒരു തലം, ഏതൊരു തലത്തിലാണോ കർമ്മ സംസ്കാരങ്ങൾ ആർജിക്കുന്നത്, കർമ്മ സംസ്കാരങ്ങളെ സഞ്ചയിക്കുന്നതായ ഒരു തലം, ആ തലത്തിലേക്ക് ആ ജീവൻ തന്റെ സൂക്ഷ്മമായ അഹന്ത കൊണ്ട് ബന്ധപ്പെടുമ്പോൾ, അതിനോട് താതാത്മ്യപ്പെടുമ്പോൾ അതെല്ലാം ആ ജീവനെ സ്പർശിക്കുന്നു, അവനെ ബന്ധിക്കുന്നു. ഇവിടെ ഈശ്വര സ്മരണ വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ അഹന്ത ശക്തമാകുന്നില്ല, അവിടെ ഈശ്വര ഭാവനയേ ഉള്ളൂ. അപ്പോൾ ആ ജീവന് തന്റെ ആ കർമ്മ തലത്തോട് ബന്ധപ്പെടാതെ തന്നെ അഹന്തയുടെ ഭാവന ഇല്ലാതെ ഈശ്വര സ്മരണം നിലനിർത്തിക്കൊണ്ട് അവന് കർമ്മം അനുഷ്ഠിക്കാൻ കഴിയുന്നു. ഈശ്വര ഭാവന കർമ്മത്തിന്റെ തലമല്ല, ഈശ്വര ഭാവന നിൽക്കുന്ന തലം. ഈശ്വര ഭാവന നിൽക്കുന്ന തലം അവന്റെ സ്വരൂപത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാവമാണ്. അവന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും ദിവ്യമായ ഈശ്വരീയമായ ഒരു തലമാണ് അന്തക്കരണത്തിന്റെ തലം. അവിടെയാണ് ഈശ്വര സ്മരണ നിലനിൽക്കുന്നത്. ആ ഈശ്വര സ്മരണയെ നിലനിർത്തുമ്പോൾ എന്ന് വരുന്നു, അവൻ അപ്പോൾ പ്രകാശിക്കുന്ന ഗുണങ്ങൾ എന്താണ്? ആത്മാവിന്റെ ഗുണങ്ങളാണ് അവൻ പ്രകാശിക്കുന്നത്. മറിച്ച് മനസ്സിന്റെ അന്തക്കരണത്തിന്റെ കർമ്മമണ്ഡലത്തിൻ്റെതാ നിലനിൽക്കുന്ന ഹിംസ, പാപം തുടങ്ങിയ ഗുണങ്ങളല്ല അവിടെ അവൻ പ്രകാശിക്കുന്ന, മറിച്ച് ആത്മാവിൻ്റെതായ ഗുണങ്ങൾ. എന്താണ് ആത്മാവിന്റെ ഗുണമെന്ന് പറയുന്നത്? ശുദ്ധി, അസംഗത തുടങ്ങിയത്. അങ്ങനെ അവനിൽ അസംഗ ഭാവന വരുന്നു ഈശ്വര സ്മരണയോട് കൂടി. കാരണം ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഗുണങ്ങൾ അതൊക്കെയാണ്, അസംഗത്വം, പരിശുദ്ധി തുടങ്ങിയ ഗുണങ്ങൾ അവനിൽ പ്രകടമായി വരുന്നു. അവനോട് പറയുന്നത് ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വ. എപ്പോഴാണോ അവന്റെ അന്തക്കരണത്തിൽ ഞാനെന്നുള്ള ഭാവം വന്ന് അത് കർമ്മതലവുമായി ബന്ധപ്പെടുന്നത്, സംസ്കാരത്തിന്റെ തലവുമായി ബന്ധപ്പെടുന്ന അവിടെ സംഗം വരുന്നു. മറിച്ച് ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള വിചാരം കൊണ്ട് അവന്റെ മനസ്സിൽ ഈശ്വര ഭാവന നിലനിർത്തുമ്പോൾ അവന്റെ അന്തക്കരണം ആ ആത്മീയമായ ദിവ്യമായ ഭാവത്തിലേക്ക് വരുന്നു. അവിടത്തെ ഗുണമെന്ന് പറയുന്നത് എന്താണ്? അസംഗതയാണ്. ആ അസംഗത അവനിൽ പ്രകാശിക്കുന്നു. ആ അസംഗത പ്രകാശിച്ച് ആത്മാവിന്റെ ഭാവത്തിലേക്ക് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഈ പുണ്യപാപങ്ങളെ, ഹിംസയെയും ഹിംസയുടെ ഭാഗമായിരിക്കുന്ന ആ ഭാവത്തെയും മുഖ്യമായി അവൻ അതിജീവിക്കുന്നു. അവന്റെ അന്തക്കരണം ആ തലത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ഒരു തലമുണ്ട് അന്തക്കരണത്തിൽ, പുണ്യപാപങ്ങൾ സഞ്ചയിക്കപ്പെടുന്ന ഒരു തലമുണ്ട്, ഹിംസയുടെ തലമുണ്ട്. അവന്റെ മനസ്സങ്ങോട്ട് കടക്കുന്നില്ല, അസംഗമായിരിക്കുന്നു. അവന്റെ മനസ്സിനവിടെ ദുരാഗ്രഹങ്ങൾ വരുന്നില്ല. മോക്ഷേപി ഫലം സംഗം തെക്തുവ. അസംഗതയുടെ അവനെ മോക്ഷം വരെയുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്ന് എന്ത് വരുന്നു? അവൻ നിസ്സംഗഭാവം വരുന്നു. അവിടെ ഹിംസ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ പൂർണ്ണമായി ഹിംസയെ ഒഴിവാക്കാൻ പറ്റും. ബാഹ്യമായി തന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ സ്ഥൂലമായ ഹിംസകളെ ഒഴിവാക്കാൻ പറ്റും. അന്തക്കരണത്തിന്റെ സ്ഥൂലമായ ഭാവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ഹിംസയെ ഒഴിവാക്കും. പ്രാണിഹിംസയെ, പ്രാണിപീഡനത്തെയൊക്കെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ആന്തരികമായി തന്നെ ബാധിക്കുന്ന ഹിംസയുടെ ഭാവങ്ങളെ എങ്ങനെ? ഈ പറയുന്ന ഈശ്വര സ്മരണയിലൂടെ വരുന്ന അസംഗഭാവനയിലൂടെ മാത്രമേ ഒഴിവാക്കാൻ പറ്റൂ. കാരണം ഹിംസ എന്തായാലും അവിടെ അവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കും. ബാഹ്യമായ ഹിംസയെ ഒഴിവാക്കിയാലും സൂക്ഷ്മമായ തലത്തിൽ ഹിംസ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുന്ന ഹിംസയിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കുക. അല്ലാതെ ഹിംസയെ ഒരു പരിധിക്കപ്പുറം ഹിംസയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അവശ്യം ഭാവിയായി വരുന്ന, ശരീര സംബന്ധിയായി വരുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന ഹിംസയെ ഒഴിവാക്കുകയല്ല, ഹിംസയിൽ നിന്നും തന്റെ അഹന്ത കൊണ്ട് ബന്ധപ്പെടാതെ വേറിട്ട് നിൽക്കുക. മനസ്സ് ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുക. ഒന്നിൽ അഹന്ത, അതിനോട് ചേർന്ന് നിൽക്കുന്ന മാനസിക തലത്തിൽ, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് ആത്മഭാവന, ഈശ്വരസ്മരണം, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാനസിക തലം. ഇപ്പൊ ആത്മഭാവന ഈശ്വരസ്മരണയോട് ചേർന്ന് നിൽക്കുന്ന ആ മാനസിക ഭാവത്തിൽ നിന്നുകൊണ്ട് ഹിംസയെ പൂർണമായും പരിപൂർണമായും ദൂരീകരിക്കുന്നു. അതാണ് സംഘം ദഗ്ധ്വാ കരോതി. അസംഗഭാവന ഉള്ളിൽ വരുന്നു. ഇഹ സർവകർമാണി, സർവകർമ്മങ്ങളെയും ചെയ്യുന്നു. അങ്ങനെ ഹിംസയെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ബാഹ്യമായി ഹിംസയെ ഒഴിവാക്കാതെ ബാഹ്യമായി ഹിംസാത്മകമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരുവിന് ആന്തരികമായി അഹിംസാഭാവം വളർത്താൻ ഒക്കത്തില്ല, അസംഗതയെ വളർത്താൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? അവന്റെ മനസ്സ് വിക്ഷിപ്തമായി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ശുദ്ധമായ സാത്വികമായ ഏകാഗ്രമായ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രാഥമികമായി ഒരാൾ ബാഹ്യമായ ഹിംസയെ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കി തീരും. അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ കർശനമായി പറയുന്നു. പക്ഷെ അതുകൊണ്ടൊരാൾ അഹിംസനാകുന്നില്ല. അഹിംസയുടെ ആ പൂർണ്ണത എന്ന് പറയുന്നത് എങ്ങനെ? ലിപ്യതേ നസപാപേന നസംബദ്ധിതേ. എപ്പോഴാണോ അവൻ പാപവുമായി ബന്ധിക്കപ്പെടാതിരിക്കുക, പാപങ്ങൾ ഇല്ലാതാകുക എന്നുള്ളതല്ല, പാപങ്ങൾ സംഭവിച്ചാലും ആ പാപവുമായി അനിവാര്യമായ പാപം, ബോധപൂർവമായ പാപമല്ല, ബോധപൂർവമായി പാപം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ആ പാപത്തോട് ബന്ധപ്പെട്ട് പോകും. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിലവിടെ അഹന്തയിരിക്കുന്നു, മമതയിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളിരിക്കുന്നു. അപ്പോൾ ബോധപൂർവമായ പാപത്തെ നിസ്സംഗത കൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ബോധപൂർവമായി വരും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഹന്ത വന്നു കഴിഞ്ഞു. അവൻ പാപവുമായി ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ടിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ബാഹ്യമായി പ്രാണഹിംസയെ ഒഴിവാക്കുക, അത് അഹിംസയുടെ പ്രഥമ പാഠമാണ്. പക്ഷെ അതിന് എതിരായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ബാഹ്യമായി ഒഴിവാക്കിയാലും ഹിംസയെ പൂർണ്ണമായും ഹിംസയെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമോ? ബാഹ്യമായി ഹിംസ ഒഴിവാക്കിയാൽ വീണ്ടും ഹിംസ നടക്കുന്നില്ല, ജീവിക്കണമെങ്കിൽ ഹിംസ വേണ്ടേ എന്നുള്ള ചില കുരുട്ടി ന്യായങ്ങൾ ഹിംസാവാദികൾ സാധാരണ ഉന്നയിക്കാറുണ്ട്. അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. ബാഹ്യമായി ഹിംസയെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാഥമികം, അനുഷ്ഠിക്കേണ്ടത്. അതനുഷ്ഠിക്കുന്നത് ഒരുവന് മാത്രമേ മനസ്സിന്റെ ശുദ്ധിയും മനസ്സിന്റെ ഏകാഗ്രതയും ഈ പറയുന്ന വിവേകവും മറ്റും സംഭവിക്കത്തുള്ളൂ. അത് ഒഴിവാക്കിക്കൊണ്ട് രണ്ടാമത്തെ നിലയെന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുന്നു? അവൻ അസംഗതയെ, നിസ്സംഗതയെ അവൻ ശീലിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? അനിവാര്യമായ ഹിംസകൾ സംഭവിച്ചുകൊണ്ടിരുന്നാലും അതവനെ ബാധിക്കുന്നില്ല. ലിപ്യതേ നസപാപേന നസംബദ്ധ്യതേ, അവനെ അത് ബാധിക്കുന്നില്ല. പത്മപത്രം ഇവ അംബസ ഉദകേന, അതാണ് വ്യക്തമായൊരു ഉദാഹരണം പറയുന്നു. ഉദകം പത്മപത്രം താമരയില ആ വെള്ളത്തിൽ കിടക്കുന്നു. അത് കിടന്നു കഴിഞ്ഞാലും വെള്ളം അതിനെ കുതിർത്ത് കളയുന്നില്ല. മറ്റു വസ്തുക്കൾ എങ്ങനെയാണോ വെള്ളം അതിനെ കുതിർത്ത് അതിനെ നശിപ്പിക്കുന്നത്, അതുപോലെ പത്മപത്രത്തെ അത് നശിപ്പിക്കുന്നില്ല. ജലം എങ്ങനെയാണോ ഒരു വസ്തുവിനെ നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ നശിപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ ജലം അതിൽ സ്പർശിച്ചു കഴിഞ്ഞാലും ആ ഇലയുടെ ഒരു പ്രത്യേകത കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിൽ തങ്ങി നിൽക്കാതെ അത് ഒഴുകിപ്പോകുന്നു. അതുപോലെ എന്ത് വരുന്നു? ഈ പാപം, അനിവാര്യമായി വരുന്ന പാപങ്ങൾ ഒരിക്കലും ആ ഒരു സാധകന്റെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കത് പാപത്തെ ഉണ്ടാക്കിയ അയാളെ ബന്ധിപ്പിക്കുന്നില്ല. അത് അയാളെ സ്പർശിക്കാതെ അത് ഒഴിഞ്ഞു പോകുന്നു. അതാണ് അവിടെയാണ് പൂർണമായ അഹിംസ. അതാണ് അർജുനനെ സംബന്ധിച്ച് ഇവിടെ വന്ന സംശയം. എന്താണ് യുദ്ധം എന്ന് പറയുന്നത്? ഹിംസാത്മകമാണ്. ആ ഹിംസ പാപത്തെ ഉണ്ടാക്കും. അപ്പൊ അത് അത്തരം ഒരു പാപത്തെ ഉണ്ടാക്കുന്ന ഈ യുദ്ധം ചെയ്യണമോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പൊ ഹിംസ എന്തായാലും പാപത്തെ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം ആ ഹിംസ എന്ന് പറയുന്നത് അനിവാര്യമായി തീർന്നു. എന്തുകൊണ്ട്? സ്വധർമ്മമായതുകൊണ്ട്. അത് ചെയ്തേ പറ്റും. അത് ഒരു ഹിംസാത്മകമായ പ്രവൃത്തിയാണെങ്കിലും പറഞ്ഞല്ലോ, ആ ഹിംസാത്മകമായ പ്രവൃത്തി ഇവിടെ അർജുനനത് അനുഷ്ഠിക്കേണ്ടി വരുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി താൻ ചെയ്യുന്ന ആ പ്രവൃത്തി ഫലത്തിൽ അത് മറ്റ് പ്രാണികൾക്ക് പ്രാണഹാനി വരുത്തുന്നതാണെങ്കിലും അർജുനനെ ആ ഹിംസയുടെ ദോഷം ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് യോഗാത്മകമായി അനുഷ്ഠിക്കുന്നുണ്ട്. അർജുനൻ അതിനെ യോഗാത്മകമായി അനുഷ്ഠിക്കുന്നു. അസമയത്ത് ധർമ്മമല്ലാത്ത സ്വധർമ്മമല്ലാത്ത ഒരു വ്യക്തി അതേ ഹിംസയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്കതിനെ ഒരിക്കലും യോഗാത്മകമായി അനുഷ്ഠിക്കാൻ സാധ്യമല്ല. കാരണം അത് അധർമ്മമായി മാറും. അതിന്റെ ഫലമായ പാപം അയാളെ ബന്ധിക്കും. പക്ഷേ ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം അത് സ്വധർമ്മമായതുകൊണ്ട് തന്നെ. ഹിംസ എന്ന് പറയുന്നതിൽ മുഖ്യം അത് ബാഹ്യമായ പ്രവൃത്തിയെ മാത്രം ആശ്രയിച്ചിട്ടല്ല, അത് പ്രഥമമായി അത് സ്വധർമ്മമാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് സ്വധർമ്മമായി വന്നു. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അത് സ്വധർമ്മമായി വന്നു. ഇവിടെ ഈ പറയുന്ന ഉപദേശിക്കുന്ന ഭഗവാൻ ഒരുപാട് ദുഷ്ടന്മാരെ അസുരന്മാരെ കൊന്നിട്ടുണ്ട്. അതും എന്താണോ, അത് സ്വധർമ്മമായി വന്നപ്പോൾ. അങ്ങനെ സ്വധർമ്മമായി വരുമ്പോൾ ചെയ്യുന്ന ആ ഹിംസ അത് ഹിംസയാകുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് മാത്രമായില്ല, അതിനോടുകൂടി യോഗം കൂടി ചേരുമ്പോൾ. ഇങ്ങനെ സംഘം തെക്വ, സംഘത്തെ തെച്ചുകൊണ്ട് ഒരിക്കലും തനിക്ക് അതിനോട് സംബന്ധമില്ലാതെ അങ്ങനെ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഈ തത്വബോധത്തോടുകൂടി ഒരാൾക്ക് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ, ആ സമയത്ത് ആ ഹിംസാത്മകമായ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ ആത്മാവ് പത്മപത്രം പോലെയാണ്, ജലത്തിൽ കിടക്കുന്ന പത്മപത്രം പോലെ ആ സമയത്ത് അയാൾ, ആ ജീവൻ പരിശുദ്ധനായി തന്നെ ഇരിക്കുന്നു. ആ പ്രവൃത്തി അയാളെ ബാധിക്കുന്നില്ല. ആ ഹിംസ ഹിംസയെ അല്ല എന്നർത്ഥം. അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഒരാളിപ്പോ പെട്ടെന്ന് ചെറിയ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആരും മറ്റുള്ളവരെ കൊല്ലുന്നു, പാളെടുത്ത് യുദ്ധം ചെയ്യുന്നു, അങ്ങനെയെല്ലാം വരുന്നതിനെയും നമുക്ക് ഇതുകൊണ്ട് ന്യായീകരിച്ചുകൂടെ? അങ്ങനെ വരുമ്പോഴെല്ലാം ചിന്തിക്കേണ്ട കാര്യം, പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണോ, അത് സ്വധർമ്മമാണോ? ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നിടത്ത് ഇത് വെച്ച് മനുഷ്യന് തീവ്രവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് ന്യായീകരിച്ചുകൂടി? അപ്പൊ ഏത് സിദ്ധാന്തത്തിനെയും ഒരു വ്യക്തിക്ക് അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, അത് മറ്റൊരു കാര്യം, അതൊരു വസ്തുവിന്റെ ദുരുപയോഗമാണ്. ഇവിടെ ഇതിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന എന്തിന്, അത് അതിന്റെ ദുരുപയോഗത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നു. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരാൾക്ക് ധർമ്മം ആയി വരുമ്പോൾ, സ്വധർമ്മമായി വരികയും ആ സ്വധർമ്മമായ പ്രവൃത്തിയിൽ യോഗം ഉണ്ടായിരിക്കുകയും ചെയ്താൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും പാപത്തെ ഉണ്ടാക്കുന്നില്ല. ബാഹ്യമായ ഹിംസയാണെങ്കിൽ കൂടിയും എന്നർത്ഥം. അപ്പൊ അതിൽ ഈ രണ്ടും ഒരുമിച്ച് ചേർന്നു. ഒരാൾ ചെയ്യുന്നു, ഒരാൾ പറയുന്നു ഞാനിത് യോഗാത്മകമായി ചെയ്യുന്നു അതുകൊണ്ട് എന്നെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉടൻ ചിന്തിക്കേണ്ടി വരും, ആ ചെയ്യുന്ന പ്രവൃത്തി അയാളുടെ സ്വധർമ്മമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഒരാൾ പറയുന്നു ഞാൻ സ്വധർമ്മമായതുകൊണ്ട് ഇത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, എന്തുകൊണ്ട് അവിടെ യോഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ശത്രു രാജ്യത്തെ സംരക്ഷിക്കുന്നതിന്, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണോ ഒരാൾ യുദ്ധം ചെയ്യുന്നു, രാജ്യത്തിന് വേണ്ടി ശത്രുക്കളെ കൊല്ലുന്നു, അവിടെ അത് ഹിംസയാണോ അഹിംസയാണോ? അയാൾ ചെയ്യുന്നത് അയാളുടെ ധർമ്മമാണ്, പക്ഷെ അവിടെ യോഗമില്ലെങ്കിൽ അത് ഹിംസ തന്നെയാണ്, അതിന്റെ ഫലം അയാൾക്ക് അനുഭവിക്കേണ്ടി വരും. അയാൾ ഈ പറയുന്ന തത്വശാസ്ത്രം അനുസരിച്ച് അപ്പോൾ ശത്രു രാജ്യത്തിന് വേണ്ടി ശത്രുക്കളെ കൊല്ലുന്നു, അതുകൊണ്ട് ഒരിക്കലും അയാൾ കർമ്മയോഗിയാകുന്നില്ല, അതുകൊണ്ട് അയാൾ പാപത്തിൽ നിന്നും മുക്തനാകുന്നില്ല. പാപത്തിൽ നിന്നും മുക്തനാകണമെങ്കിൽ എന്ത് വേണം? സംഘം തെക്കുക, ആ സംഘത്തെ തെയ്ക്കണം. അത് സംഘത്തെ ഞാൻ തെയ്ച്ചിരിക്കുന്നു എന്ന് കേട്ട് പറഞ്ഞുകൊണ്ടായില്ല. സംഘത്തെ തെയ്ക്കണമെങ്കിൽ ഈ പറയുന്ന ഈശ്വരാർപ്പണ ബുദ്ധിയും ആത്മബോധവും എല്ലാം കൊണ്ട് അയാൾക്ക് സംഘത്തെ തെയ്ക്കാൻ പറ്റും. സംഘത്തെ തെയ്ക്കുന്നു എന്ന് പറയുന്ന വാക്കുകൊണ്ട് തെയ്ക്കാൻ ഒക്കത്തില്ല. നിസ്സംഗമായ ആത്മാവിനെ കുറിച്ച് ഉള്ള ബോധം അയാൾക്കുണ്ടായാലേ അയാളുടെ മനസ്സിൽ ഈ പാപത്തിന്റെ മണ്ഡലവുമായി അയാളുടെ മനസ്സിന് ബന്ധപ്പെടാതിരിക്കാൻ പറ്റും. അഹന്ത ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരു ആന്തരികമായ ഭാവനയെ ദൃഢപ്പെടുത്തി ഒരാൾക്ക് മാത്രമേ പാപമില്ലാതെ സ്വധർമ്മം ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അത് അയാളുടെ ധർമ്മമായി തീർന്നാലും ശരി, അയാളെ പാപം ബന്ധിക്കും. അതുകൊണ്ട് ഗീത ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം അല്ല. സാർവത്രികമായി ആൾക്കാരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈ ഗീത പഠിപ്പിച്ചിട്ട് അത് സാധ്യമായ കാര്യമല്ല. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരുപക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞിരിക്കും, ഭഗവാൻ ചെയ്തിട്ടുണ്ടായി, അല്ലാതെ സാധാരണ മനുഷ്യനത്. അതുകൊണ്ട് പട്ടാളക്കാരെല്ലാം ഗീത പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് മറ്റുള്ളവരെയൊക്കെ കൊല്ലിക്കാമെന്ന് ഒക്കെ പറയുന്നത് അസംബന്ധമാണ്. അതൊന്നും ഒരിക്കലും പ്രായോഗികമായ കാര്യങ്ങളല്ല. ഇത് ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് മാത്രം ഉപയോഗിക്കാമെന്നുള്ള കാര്യമാണ്. ഭഗവാൻ ഒരു തത്വം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഇതിന്റെ പിന്നിലുള്ള തത്വം. ഹിംസ പറഞ്ഞല്ലോ. ഇപ്പോ ഈ പറയുന്നതെല്ലാം ചെയ്ത് അനുഷ്ഠിച്ച് ഉടനെ അർജുനനെ ബ്രഹ്മജ്ഞാനിയാക്കുക എന്നുള്ളതല്ല. അർജുനോട് പറഞ്ഞു, അർജുനനെ നിമിത്തമാക്കി ഉപദേശിക്കുകയാണ്, നിങ്ങൾ ധരിക്കുന്ന ഹിംസ അഹിംസ തുടങ്ങിയ കാര്യങ്ങളിൽ ഇങ്ങനെ ചില തത്വങ്ങളുണ്ടാകാൻ തിരിക്കുന്നു. ഈ തത്വങ്ങളെ ചില വ്യക്തികൾ, ആർക്കാണോ ഇത്തരം ആധ്യാത്മിക ജിജ്ഞാസയും താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള വ്യക്തികൾക്കത് സ്വീകരിക്കാം. അങ്ങനെ വ്യക്തികൾക്ക് സ്വീകരിച്ചിട്ട് അവരുടെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാം. അത് ഒരിക്കലും ഇതൊരു കൂട്ടായ പരിശ്രമത്തിന്റെ കാര്യമല്ല. ഇത് വ്യക്തിനിഷ്ഠമായ സാധനയുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ജനകനോ ഒരു ശ്രീകൃഷ്ണനോ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ മാത്രമാണ് നമുക്ക് ചരിത്രത്തിൽ ഇതിന് ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാൻ ഉള്ളത്. ഇത്രയും കാലം മനുഷ്യൻ കടന്നുപോയിട്ട് കൂടി. അപ്പോൾ അത്രയും ദുർലഭമായൊരു കാര്യമാണ് ഈ പറയുന്ന കാര്യം. അത് അതിനുള്ള അത്യധികം ജിജ്ഞാസയുള്ള ഒരു വ്യക്തിക്ക് സ്വയം സ്വീകരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഇതിനുവേണ്ടി സമർപ്പിച്ച് അനുഷ്ഠിച്ച് സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് പിന്നെ നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാമെന്നുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. പരമാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് ഷെയർ ബിസിനസ് പോലെയല്ല. ഇത് രണ്ടും ഇത് രണ്ട് കാര്യമാണ്. അതുകൊണ്ട് പത്മപത്രം യുവാംഭസ പറയുന്നു. ഇത് പത്മപത്രത്തെ പോലെ ഏതൊരുവന്റെ ആത്മാവാണോ ഇരിക്കുന്നത് അവനെ ഈ പാപങ്ങൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് അതിന്റെ രണ്ട് തലം. ഒന്ന്, ബാഹ്യമായി പാപത്തെ ഒഴിവാക്കുക, പാപത്തെ സൃഷ്ടിക്കാതിരിക്കുക, അതിന് ഹിംസയെ ഒഴിവാക്കുന്ന ഒരു തലം. അതുകൊണ്ട് അയാൾ പൂർണ്ണമായ അഹിംസനാകുന്നു. രണ്ടാമത്തെ തലമാണ് ഇവിടെ പറയുന്നത്. അയാൾ ആന്തരികമായി എങ്ങനെയാണോ പത്മപത്രം ജലത്തെ സ്പർശിക്കാതിരിക്കുന്ന, അതുപോലെ അനിവാര്യമായ ഹിംസ, ആ അനിവാര്യമായ ഒരു ഹിംസയാണ് ഇവിടെ ഇപ്പൊ അർജുനന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അർജുനൻ അനുഷ്ഠിക്കുകയാണെങ്കിൽ അർജുനന് ആ അനിവാര്യമായ ഹിംസയിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ അർജുനനും പോകുന്ന നരകത്തിലേക്കായിരിക്കും. അപ്പോൾ ആ അനിവാര്യമായ ഹിംസയിൽ നിന്നും ഒഴിവാകുന്നതിന്, കാരണം അത്രയും നിലയിലേക്ക് ഉയർന്ന് മനസ്സിന്റെ വിക്ഷേപങ്ങളെല്ലാം ഒടുങ്ങി മനസ്സിന് കുറെ ശാന്തിയും സമാധാനവും സ്വച്ഛതയൊക്കെ വന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ. കർമ്മയോഗം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത്രയും മനസ്സിലാക്കുന്നതിനുള്ള ചിത്തശുദ്ധി അവന് വേണം. അപ്പോൾ അത് ഹിംസാത്മകമായ ഒരു മനസ്സിൽ അത് ഉണ്ടാകത്തില്ല. അടുത്തിവിടെ പറയും താമസ രാജസ സാത്വിക പ്രകൃതികളെ കുറിച്ച് പറയും. അപ്പൊ ഒരു രാജസ പ്രകൃതിയുള്ള ഒരുവനിലേക്ക് സത്വത്തിന്റെ വൃദ്ധി ഉണ്ടായാലേ അവൻ ഈ പറയുന്ന തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള പ്രാപ്തി വരത്തുള്ളൂ. അങ്ങനെ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു പ്രാപ്തി വന്നു കഴിഞ്ഞാൽ അവന് മാത്രമേ പിന്നീട് ഇത് പ്രായോഗികമായി അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. അവന് മാത്രമേ ഈ പറയുന്ന തരത്തിൽ കർമ്മയോഗത്തിന്റെ മാർഗത്തിൽ മുന്നേറാനും കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. അതാണ് ആദ്യമായി വരുന്ന തടസ്സം. അത് മനസ്സിലാക്കിയില്ലേ പിന്നെ അനുഷ്ഠിക്കാൻ പറ്റും. മനസ്സിലാകാതിരുന്നാൽ പിന്നെ എങ്ങനെ അനുഷ്ഠിക്കും? അതാണ് കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ചോദിക്കും, ഇതാണോ കർമ്മയോഗം? വീണ്ടും ചോദിക്കും, എന്തുകൊണ്ട്? ആദ്യം ഇത് മനസ്സിലാകുന്നതിനുള്ള മാനസികമായ യോഗ്യത ആദ്യം വരണം. അത് വരാത്തിടത്തോളം കാലം പിന്നെ മനസ്സിലാക്കി അനുഷ്ഠിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എങ്ങനെ കിടക്കാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രമേ, അത്രയെങ്കിലും പ്രാഥമികമായ യോഗ്യതയുള്ള ഒരുവന് മാത്രമേ കർമ്മയോഗ അനുഷ്ഠാനം സാധ്യമാകൂ. അവന് മാത്രമേ ഈ പറയുന്ന തരത്തിൽ പൂർണമായ അഹിംസകനാകാനും പറ്റൂ. അതുകൊണ്ട് ഇവിടെ അർജുനനോട് പറയുന്നത് അർജുനന്റെ പാപബോധം, ഹിംസാബോധം, അത് ഈ പറയുന്ന അസംഗഭാവനയിലൂടെ അത് പരിഹരിക്കുക എന്നാണ് പറയുന്നത്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാം, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. ആ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയല്ല, സ്വർഗത്തിലേക്ക്. അങ്ങനെ ചിലർ പഠിപ്പിക്കുന്നത് പോലെ അവസാനം പാപം ഇല്ലാത്ത സ്ഥലം, ഇവിടെ എല്ലാം പാപമുള്ള സ്ഥലമാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാപമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പിതാവിന്റെ ഒരു സൈഡിൽ കൊണ്ടിരുത്ത്, അവിടെ പാപമില്ല. അങ്ങനെയുള്ള ഒരു പാപമോചനം അല്ല ഭഗവാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെയും പാപമോചനത്തെ വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ആ പാപമോചനം എങ്ങനെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ട് നീ അനുഷ്ഠിക്കുമ്പോൾ നിന്റെ ആത്മാവ് എങ്ങനെയാവും? വെള്ളത്തിൽ കിടക്കുന്ന താമരയിലെ പോലെ ഇതൊന്നും ബാധിക്കാതെ. അല്ല, ഈ ഇതിനെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതല്ല, ഇതിനെയൊന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധ്യമല്ല, അത് ഉപദേശിച്ചാലെന്ന് പറയാം. അതായത് ഹിംസയെ ഒരാൾ ജീവിച്ചിരിക്കെ, ശരീരം ധരിച്ചിരിക്കെ, അയാൾക്ക് ഹിംസയെ ബാഹ്യമായി പൂർണ്ണമായി ഒഴിവാക്കാൻ സാധ്യമേ അല്ല. ഹിംസയെ ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ഹിംസ അവർജനീയമാണ്, സംഭവിച്ചിരിക്കും. ശരീരം നിലനിർത്തണമെങ്കിൽ ഹിംസ വേണം. പ്രാണിഹിംസ ഒഴിവാക്കിയാലും മറ്റ് പക്ഷിമൃഗാദികളെ കൊന്നു തിന്നാതിരുന്ന് സസ്യത്തെ ഭക്ഷിക്കുമ്പോഴും അവന് ഹിംസ നടക്കുന്നുണ്ട്. അപ്പൊ ഹിംസയെ ഒഴിവാക്കണമെന്ന് ഉപദേശിച്ച ആചാര്യന്മാർ അതറിയാതെയല്ല അവർ ഉപദേശിച്ചത്. ചിലരുടെ അതൊരു ന്യായീകരണം പറയും, എന്താണ്? എന്തായാലും സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ, അതുകൊണ്ട് സസ്യങ്ങളെ ഹനിച്ചാലും അത് ഹിംസയാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, പ്രാണികളെ തന്നെ തിന്നാം. പ്രാണികളെ തിന്നുകഴിഞ്ഞാൽ എന്തായാലും ഹിംസയുണ്ടല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇവന്റെ തന്നെ ശരീരത്തിന് മാംസം ഉണ്ടല്ലോ, ഇത് കുറച്ച് അറുത്ത് ഭക്ഷിക്കുക. അത്രയും ബുദ്ധി അത്രയും കടന്ന് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവനും വേണ്ടപ്പെട്ട ഒരു സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്, കുറച്ചുകൂടെ നല്ല ടേസ്റ്റുള്ള മാംസം എന്നാ പറയുന്നത്, ഇത് കുറേശ്ശെ അടുത്ത് ഭക്ഷിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റ് ജീവികളെ കൊന്ന് തിന്നുന്നിടത്ത് ഉടൻ അവൻ ഈ ഹിംസാന്യായം കൊണ്ടുവരും. കാരണം സസ്യങ്ങൾക്കുമുണ്ട്, പ്രാണി ഉണ്ട്, അതുകൊണ്ട് അതിനെ കൊല്ലുക ഇതിനെ കൊല്ലുക ഇതൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് സസ്യത്തെ തിന്നുകഴിഞ്ഞാലും അവിടെ ഹിംസയുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിനും ഒരുമിച്ച് തിന്നാം എന്ന് പറയും. അപ്പോ അത്തരം വാദങ്ങളെല്ലാം അതെല്ലാം ഇവിടെ നിലനിൽക്കത്തില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാര് പണ്ട് അഹിംസ സിദ്ധാന്തത്തെ പറഞ്ഞത്. ഹിംസിച്ചാൽ അത് പാപം തന്നെയാണ്, എന്നാലും ആ ഹിംസയെ, ബാഹ്യമായ ഹിംസയെ ഒഴിവാക്കിയാലേ ഒരുവന് മനഃശുദ്ധി വരത്തുള്ളൂ. അങ്ങനെ ആ മനഃശുദ്ധി വന്ന ഒരുവൻ ഇതൊരു ഒരു സാധന എന്നുള്ള നിലയ്ക്ക് അവന് അത്തരമൊരു മാർഗത്തിലൂടെ പോവുക, അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകം അങ്ങനെ ഇതിനാ ഈ ഹിംസയ്ക്കെതിരെ പലരും പലതരത്തിലുള്ള വാദ മുഖങ്ങൾ ഉപയോഗിക്കും. ചിലർ പറയും ഇവിടെ സസ്യഭക്ഷണം കിട്ടാത്ത സ്ഥലമാണ്, ഇവിടെ മാംസം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സ്ഥലം. ഭൂമിന്റെ എവിടെയെങ്കിലും സസ്യം അവിടെയുള്ളവർ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അവിടെയുള്ളവർക്കപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മോക്ഷം കിട്ടത്തില്ലേ? എന്തായാലും അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഹിംസയിലൂടെയുള്ള മോക്ഷമായിരിക്കത്തില്ല. അപ്പോ മാംസം മാത്രം കഴിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എന്താണ് അവന്റെ ഏറ്റവും വലിയ പാപത്തിന്റെ ഫലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അവനെ കൊണ്ടിട്ടത് അപ്പോൾ അവന് തൽക്കാലം മോക്ഷം കൊടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവനെ കുറച്ചുകൂടി അവന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ജനിപ്പിച്ചത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്തായാലും മോക്ഷം ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവന് കിട്ടുന്നതും അവന്റെ ഇതിനനുസരിച്ചുള്ള ഒരു മോക്ഷമായിരിക്കും. ഇവിടെ പറയുന്ന മോക്ഷമായിരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഈ മാംസം ഭക്ഷിക്കുന്നവർ അവര് ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന മോക്ഷവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാംസമയമായ മോക്ഷമായിരിക്കും. അതായിരിക്കും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മോക്ഷം. അപ്പൊ എന്തായാലും ഈ പറയുന്ന മോക്ഷം അത്തരം സ്ഥലങ്ങളിലൊന്നും ലഭ്യമാകണമെങ്കിൽ അവിടെ കൊണ്ട് ജനിപ്പിക്കത്തില്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളിടത്തും മനുഷ്യന് ജീവിക്കാൻ അവകാശമുണ്ട്. ആ ജീവൻ നിലനിർത്താൻ വേണ്ടി അവന് മാംസം ഭക്ഷിക്കാം, അത് മറ്റൊരു കാര്യം. പക്ഷെ ഈ മോക്ഷവുമായി അത്തരം കാര്യങ്ങളെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മോക്ഷം എന്താണെന്ന് അത്തരക്കാർക്ക് മനസ്സിലാകാത്തത്. ഈ പറയുന്ന തരത്തിലുള്ള മോക്ഷം എന്താണെന്ന് ഈ മാംസം ഭക്ഷിക്കുന്നതിനോട് പറഞ്ഞു കൊടുത്താൽ അവൻ അതിനെ തിരസ്കരിക്കുന്നു. അതുകൊണ്ടാണ്, കാരണം ശരിയായ മോക്ഷം എന്താണെന്ന് അവനൊരിക്കലും മനസ്സിലാകത്തില്ല. അവൻ ഈ മാംസം തന്നെ അതിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന മോക്ഷത്തിന് ഈ പറയുന്ന അഹിംസ ആവശ്യമാണ്. അത് രണ്ടു തലത്തിൽ, ഒന്ന് ബാഹ്യമായി അവൻ അഹിംസാവൃത്തി സ്വീകരിക്കുക, രണ്ടാമത് ആന്തരികമായി ഈ പറയുന്ന തരത്ത് അസംഗഭാവനയിലൂടെ അനിവാര്യമായി വരുന്ന ഈ ഹിംസകളെ ഒഴിവാക്കി അഹിംസാവൃതത്തിലേക്ക് എത്തിച്ചേരുക. പത്മപത്ര വ്യാംബസ ഉദകേന, അങ്ങനെ പാപം സ്പർശിക്കാതെ അവൻ അവന്റെ സ്വധർമ്മത്തിൽ മുഴുകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്ക് അവന്റെ ഒരു കർമ്മയോഗിക്ക് അവന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാപം വരുമോ എന്ന്, ആ പാപത്തെ ആ പാപം തന്നെ ബന്ധിക്കുമോ എന്ന് ചിന്തിച്ച് പാപബോധം അവനെ ദുഃഖിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാർപ്പണം എന്ന് പറയുന്ന അത് ചൊല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം ഇതുകൂടിയാണ്. കാരണം എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നത് ഒരു പാപമാണ്, അതിനും പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട്, പലതരത്തിലുള്ള ഹിംസയുണ്ട്. സസ്യഭക്ഷണമായാൽ കൂടി പറഞ്ഞുള്ള ഹിംസയുണ്ട്. അവിടെയും എന്താണ് പറഞ്ഞത്? തദർത്ഥം കരോമി ഭൃത്യൈവ, അവിടെ പറഞ്ഞു ഈശ്വരസ്മരണം. അവിടെ ഈശ്വരസ്മരണം, ആ ഈശ്വരസ്മരണയിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരുന്ന അനിവാര്യമായി വരുന്ന പാപത്തെ അവിടെ ഒഴിവാക്കുന്നു. അപ്പം ആ ഭക്ഷണം അത് മറ്റുള്ള മാംസഭക്ഷണത്തെ പോലെ ഈശ്വരസ്മരണ കൂടാതെയുള്ള പാപഭക്ഷണമല്ല. അതല്ല ഈ പറയുന്ന ബ്രഹ്മാർപ്പണത്തോടുകൂടി, ബ്രഹ്മാർപ്പണ ചിന്തയോടുകൂടി ചെയ്യുന്ന. അപ്പോൾ അതിൽ വരുന്ന ദോഷങ്ങൾ, ഹിംസാത്മകമായി ആ ഭക്ഷണത്തിന് എന്തെങ്കിലും അനിവാര്യമായി വരുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യുന്നു? അവൻ ആ ഈശ്വരസ്മരണ കൊണ്ട് നീക്കുന്നു. അതുകൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടി ആ ബ്രഹ്മാർപ്പണം ചൊല്ലുന്നത്. അതുകൊണ്ട് ലിപ്യത, അവൻ പാപങ്ങളാൽ, അനിവാര്യമായി വരുന്ന പാപങ്ങൾ കൊണ്ട് പോലും അവൻ. അപ്പൊ അനിവാര്യമായി വരുന്ന പാപം ഏതുവരെ വരാം? അതിന് അർജുനന്റെ ഉദാഹരണം നോക്കിയാൽ മതി. യുദ്ധം പോലും സ്വധർമ്മമായി വരുമ്പോൾ അത് അനിവാര്യമായി വരുന്നു. അത്തരം പാപങ്ങളും ഒരുവനെ ഒരിക്കലും ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരാളെ വീര്യം പഠിപ്പിച്ചിട്ട് കയ്യിലൊരു കഠാരി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പോയി ആരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ അത് പാപമില്ല എന്ന് പഠിപ്പിക്കാനൊക്കത്തില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ശാസ്ത്രമല്ല ഒരിക്കലും ഗീത എന്ന് പറയുന്നു. അവിടെ ഇത്തരം യുദ്ധം പോലെയുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ, ഹിംസാത്മകമായ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സ്വധർമ്മം എന്നുള്ള കാര്യമാണ്. സ്വധർമ്മത്തിൽ ഒന്നി നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. യഹ ഏതൊരുവനാണ് കർമാണി കർമ്മങ്ങളെ ബ്രഹ്മണി ആധായ ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് സംഘം ദക്വ സംഘത്തെ ത്യജിച്ച് കരോതി ചെയ്യുന്നത് അവൻ അംബസ പത്മപത്രം ഇവ അംബസ ജലം കൊണ്ട് പത്മപത്രം താമരയില നനയാത്തതുപോലെ പാപേന പാപം കൊണ്ട് നലിപ്യതേ ബന്ധിക്കപ്പെടുന്നില്ല. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം, അംബസ പത്മപത്രം നലിപ്യത അങ്ങനെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ജലം കൊണ്ട് പത്മപത്രം നനയുന്നില്ല. നനയുക എന്ന് വെച്ചാൽ വെള്ളം വീണു കഴിഞ്ഞാൽ താമരയുടെ നനയത്തില്ലേ എന്നുള്ള തർക്കം ആരും ഉന്നയിക്കരുത്. ജലം കൊണ്ട് സാധാരണ വസ്തുക്കൾക്ക് സംഭവിക്കുന്ന നാശം എന്താണ് പത്മപത്രത്തിന് സംഭവിക്കുന്നില്ല. അതിന് നമ്മൾ ബാഹ്യമായി കാണുന്ന എന്താണ്, ജലം വീണു കഴിഞ്ഞാൽ അത് അതിൽ തങ്ങി നിൽക്കാതെ തെറിച്ചു പോകുന്നു, ജലം അതിനെ കുതിർത്ത് നശിപ്പിക്കുന്നില്ല. അതുപോലെ പാപം കൊണ്ട് അത് ആത്മസന്നിധിയിൽ പാപം ഉണ്ടായിരുന്ന ഇവിടെ അതാണ്, ആ പത്മപത്രത്തിന്റെ സന്നിധിയിൽ ജലമുണ്ട്, പക്ഷേ ആ ഇല അത് അഴുക്കിക്കളയുന്നില്ല, അതുകൊണ്ട് അത് അഴുകിപ്പോകുന്നില്ല. അതുപോലെ ആത്മസന്നിധിയിൽ അനിവാര്യമായ പാപം നിന്നുകഴിഞ്ഞാലും അത് അസംഗമായ ഭാവന ആ ജീവനെ നിലനിൽക്കുന്നുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ആ പാപത്തിന്റെയും തന്റെ സ്വരൂപത്തിന്റെയും ഇടയ്ക്ക് ഇതിന്റെ അവന്റെ ഒരു രക്ഷാകവചം ആ ജീവന്റെ രക്ഷാകവചമായി എന്ത് ചെയ്യുന്നു, അസംഗഭാവൻ അസംഗഭാവന കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പാപത്തെ ആത്മാവിനെ സ്പർശിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ആ ജീവൻ മുക്തനായിത്തീരുന്നു. അതാണ് ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഹ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസ കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ.